സദാശിവസമാരംഭം ശങ്കരാചാര്യമസ്മാരംബര ശ്രീശ്വരാണോശ്വരോഹോരാശ്വരോഹോരീശ്വരോ ബ്രഹ്മസൂത്രം ഒൻപതാം സൂത്രം സ്വാത്യജാത സ്വസ്മിൻ അപ്പയാണ് സ്വശബ്ദിനെ ആത്മ ഉച്ചത്തി സ്വ എന്നുകൊണ്ട് ആത്മ എന്നുള്ള അർത്ഥത്തെ എടുക്കണം. അതിൽ വിലയിക്കുന്നു അപ്പ്യം എന്ന് പറഞ്ഞാൽ വിലയം, തന്നെ തന്നെ വിലയിക്കുന്നു. അവിടെ പറയുന്ന ഒരു യുക്തിയാണ്, എവിടെ നിന്നാണോ സൃഷ്ടി സംഭവിക്കുന്നത് അവിടെ തന്നെ അത് അവസാനിക്കുന്നു. അപ്പൊ തിരിച്ചും പറയാം, എവിടെയാണോ അത് അവസാനിക്കുന്നത് അവിടെയായിരിക്കും അത് ആരംഭിച്ചതും. അപ്പൊ ഈ സൃഷ്ടിയെല്ലാം അവസാനിക്കുന്നത് തന്നിൽ തന്നെ, സ്വസ്മിൻ എന്ന് വെച്ചാൽ ആത്മനി, തന്നിൽ തന്നെയാണത് വിലയിക്കുന്നത്. എങ്കിൽ സൃഷ്ടി സംഭവിച്ചത് അവിടെ നിന്ന് തന്നെ. അണയവും സ്വമാത്മാനം സശബ്ദവാച്യം അപീതോ ഭവതി, സ്വം ആത്മാനം അപീതോ ഭവതി അപിഗതോ ഭവതി, തന്നെ തന്നെ പ്രാപിക്കുന്നു അല്ലെങ്കിൽ തന്നെ തന്നെ വിലയിക്കുന്നു. തന്നെ പ്രാപിക്കുന്നു എന്നും പറയാം, തന്നെ വിലയിക്കുന്നു എന്നും പറയാം. ഇത് ഇമ്മർത്ഥ സ്വപിതി നാമ നിർവചനേന ദർശയേറ്റിയ. അപ്പൊ ശ്രുതി അക്കാര്യം കാണിക്കുകയാണ്, സൃഷ്ടി തന്നിൽ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നുവെച്ചാ ചേതനാത്മാചേതനം പ്രധാനം സ്വരൂപത്വേന പ്രതിപദ്ധ്യത്തെ, ഇവിടെ താൻ ഇവിടെ തന്റെ ലയത്തെ കുറിച്ച് പറയുകയാണ്. താൻ എവിടെ നിന്ന് വന്നു, താൻ ഇവിടേക്ക് പോകുന്നു, ഇതാണ് സാറിന് ചോദിക്കുന്ന ചോദ്യം. ഇപ്പൊ താനെന്ന് പറയുമ്പോൾ താൻ തന്നെ ബോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ചേതനായിട്ട് അനുബോധിക്കുന്നത്, ബോധമുള്ളവനായിട്ടാണ് ബോധിക്കുന്നത്. തന്നെ ആരും ബോധശൂന്യനായിട്ട് അറിയത്തില്ല, തൻ ബോധമുള്ളവനാണ്. ബോധമുള്ളത് കൊണ്ടാണ് തന്നെ ചേതനൻ എന്ന് പറയുന്നത്. ചേതൻ എന്ന് പറഞ്ഞാൽ ചൈതന്യമുള്ളവൻ, ബോധമുള്ളവൻ. സൃഷ്ടി എന്ന് പറയുന്നത് തന്റെ അനുഭവത്തിലാണ് നിലനിൽക്കുന്നത്. സൃഷ്ടിയെ അറിയുന്ന അങ്ങനെ അസ്തിത്വ രൂപത്തിൽ സൃഷ്ടിയെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന എന്താണ്, സൃഷ്ടി ഉണ്ട്, സൃഷ്ടി നിലനിൽക്കുന്നു. അപ്പോൾ അത് സൃഷ്ടിയുടെ അനുഭവം എന്ന് പറയുന്നത് അസ്തിത്വ രൂപത്തിലുള്ള അനുഭവമാണ്. തന്റെ അനുഭവമോ അതും അസ്തിത്വ രൂപത്തിൽ തന്നെയാണ്, ഞാനുണ്ട്. ഇപ്പൊ തന്നെ സംബന്ധിച്ചും സൃഷ്ടിയെ സംബന്ധിച്ചും അസ്തിത്വ രൂപത്തിൽ അനുഭവപ്പെടുന്നു. അതുകൊണ്ട് പറയുന്നു അത്രവൻ അനുഭവത്തിലാണ് സൃഷ്ടി നിലനിൽക്കുന്നത്. ഇത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആത്മനിഷ്ഠമായ ചിന്തയിൽ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ തന്റെ അനുഭവത്തിലാണല്ലോ സൃഷ്ടി നീക്കുന്നത്. അല്ലെങ്കിൽ പറയാം, എന്താണ് ആസ്തി നാസ്തി രണ്ട് രൂപത്തിൽ സൃഷ്ടി അനുഭവപ്പെടുന്നു, അങ്ങനെയും പറയാം. ഉണ്ട് ഇല്ല രണ്ടു തരത്തിലും അനുഭവപ്പെടുന്നു. ഒരു വസ്തു അതിനെ അനുഭവത്തിന് വിഷയമായിരിക്കുമ്പോൾ, അനുഭവത്തിന് വിഷയമായി നിലനിൽക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നു. അതേ വസ്തു തന്നെ അനുഭവത്തിൽ നിന്ന് മാറിപ്പോയാൽ ഇല്ലെന്ന് പറയുന്നു. ആ രീതിയിൽ പറഞ്ഞാലും സൃഷ്ടി അനുഭവത്തിലാണ് നിലനിൽക്കുന്നത്. അങ്ങനെ നിലനിൽക്കുന്ന ആ സൃഷ്ടി ചേതനായ തന്നിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറയുന്നു. അതിൽ താൻ ഉൾപ്പെടെയുള്ള സൃഷ്ടി എന്ന് ഇവിടെ പറയുന്നു. അതാണ് ചേതന ആത്മാ, ചേതനായിരിക്കുന്ന താൻ. താൻ ഉൾപ്പെടെയുള്ള സൃഷ്ടി എന്ന് എന്തുകൊണ്ട് പറയുന്നു? തന്റെ സൃഷ്ടിയെക്കുറിച്ച് തനിക്കറിയാൻ, താൻ ജനിച്ചവനാണോ? അപ്പൊ ചേതനവും ജഡവും ചേർന്ന ഈ സംഘാതത്തെ താനായി ധരിക്കുമ്പോൾ തന്റെ ജനനത്തെക്കുറിച്ച് പറയുന്നു. പക്ഷേ തനിക്ക് തന്നെ കേവലം ജഡമായിട്ടറിയാൻ കഴിയുന്നു, തന്നെ ചേതനായിട്ട് തന്നെ അറിയുന്നു. അതുകൊണ്ട് പറയുന്നു ചേതന ആത്മാ. അതെവിടെ വിലയിക്കും? അചേതനം പ്രധാനം സ്വരൂപത്തിന് പ്രതിപത്തിയതാ. തനിക്ക് ഈ പ്രധാനത്തെ അല്ലെങ്കിൽ മൂലപ്രകൃതിയെ തന്റെ സ്വരൂപമായി ഗ്രഹിക്കാൻ പറ്റത്തില്ല, അതിനെ പ്രാപിക്കാൻ കഴിയത്തില്ല. മറിച്ച് താൻ തന്നെ തന്നെയാണ് പ്രാപിക്കുന്നത്. തന്നെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സുഷുപ്തിയിൽ തന്നെ സംഭവിക്കുന്നു. താൻ തന്നെ തന്നെ പ്രാപിക്കുന്നു, ചേതനൻ ചേതനെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു. ചൈതന്യം ചേതനൽ തന്നെ വിലയിക്കുന്നു. ചൈതന്യ അനുഭവമാണ് പ്രപഞ്ചം. അപ്പൊ ആ അനുഭവത്തോടൊപ്പം പ്രപഞ്ചവും തന്നിൽ തന്നെ വിലയിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ. അത് ആത്മനിഷ്ഠമായി ചിന്ത ചെയ്തു. ദൃഷ്ടാന്തമായി പറയും, സ്വപ്നം പോലെ സ്വപ്നപ്രപഞ്ചം തന്നിൽ തന്നെ പ്രകടമായി. ആ സ്വപ്നപ്രപഞ്ചം തന്നിൽ തന്നെ വിലയിക്കുന്നു. അതുപോലെ ചേതനിൽ പ്രകടമാകുന്നത് തന്നിൽ തന്നെ വിലയിക്കുന്നു. അതുകൊണ്ട് ഇവിടെ എന്താണോ അനുഭവപ്പെടുന്നത് അതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് താൻ തന്നെയാണ്. അത് തന്നിൽ നിന്ന് അന്യമായ ഒന്നാണ് ഈ പ്രകൃതിയെ. അത് അങ്ങനെ തന്റെ വിലയ സ്ഥാനമായി സ്വീകരിക്കാൻ കഴിയത്തില്ല. സാംഖ്യന്മാരും മറ്റും പറയുന്നു അല്ലെ, പ്രധാനത്തിലെല്ലാം വിലയിക്കുന്നു എന്ന് പറയും. പക്ഷെ അവരും പുരുഷൻ പ്രധാനത്തിൽ ലയിക്കുന്നു എന്ന് അവർ പറയുന്നില്ല. പ്രധാനത്തിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് എന്തെല്ലാം പരിണമിച്ചോ ഈ കാണുന്നതല്ല, അതെല്ലാം അതിൽ വിലയിക്കുന്നു. ഇവിടെ അതല്ല പറയുന്നത്, ഇവിടെ സ്വരൂപത്തെ പ്രാപിക്കുന്നു ഇതെല്ലാം. അതുകൊണ്ടാണ് ശ്രുതി ഏകീഭവനത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഏകസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നു. ഇതി പുനഃ പ്രധാനം ഇവ ആത്മീയത്വ സ്വശബ്ദേന ഏവ ഉച്ചതേ ഏവം അപി ചേതനോ അചേതനോ അപ്യ രീതി വിരുദ്ധം ആപദ്ധ്യത. സ്വശബ്ദത്തിന് താനെന്നും തൻ്റേതെന്നും അർത്ഥമുണ്ട്. ആത്മാ ആത്മീയം രണ്ടർത്ഥമുണ്ട്. ആത്മാന്ന് വെച്ചാൽ സ്വരൂപം, ആത്മീയം എന്ന് വെച്ചാൽ തൻ്റേത്. ആത്മാ എന്ന് പറഞ്ഞാൽ താൻ. അതുകൊണ്ട് സ്വശബ്ദം കൊണ്ട് സ്വം സ്വസ്മിൻ എന്നൊക്കെ ഉള്ളിടത്ത് പ്രധാനം നടത്താലോ, പ്രധാനത്തെ പ്രാപിക്കുന്നു എന്നിടുക. അതങ്ങനെ ഞാൻ പുരുഷനല്ലേ, പക്ഷെ പ്രധാനം എന്റേതാണ്, എന്റെ പ്രകൃതിയാണ്. അങ്ങനെ എടുക്കാം. പ്രധാനമേവ ആത്മീയത്വ ആത്മശബ്ദേന ഉച്ചേത ആത്മശബ്ദം കൊണ്ട് പ്രധാനത്തെ എടുക്കാം, എന്റേതെന്നുള്ള അർത്ഥത്തിൽ. എല്ലാം എന്റേതാണല്ലോ, എന്റെ പ്രകൃതി എന്റേതാണോ? അങ്ങനെയെങ്കിൽ പുരുഷന്മാരുടെ എല്ലാം പ്രകൃതി പുരുഷന്മാരുടേതാണ്, അതിൽ വിലയിക്കുന്നു എന്നെടുക്കാം. അത് സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നതിന് യുക്തിയില്ല. വിമപി ചേതനോ അചേതനോ അപ്പിയതീതി വിരുദ്ധം ആപത്തിയത. ചേതനൻ അചേതനെ പ്രാപിക്കുന്നു, അത് വിരുദ്ധമായ കാര്യമാണ്. അതങ്ങനെ സംഭവിക്കും. ഒന്ന്, അചേതനം എന്ന് പറയുന്നത് അന്യമാണ്, അതുകൊണ്ട് അതിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. ആത്യന്തികമായി അചേതനം എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ നിലനിൽക്കാത്തതാണ്. മൂന്ന് കാലത്തിൽ സത്യമായി നിലനിൽക്കുന്ന ഒന്നിനെ പ്രാപിക്കാൻ കഴിയും. സ്വയം തന്നെ നിലനിൽക്കാത്ത ഒന്നിനായി എങ്ങനെ ചേതനം പ്രാപിക്കാൻ കഴിയും? അതുകൊണ്ട് അതൊന്നും യുക്തിക്ക് നിരക്കുന്ന കാര്യമില്ല. ഇവിടെ ശ്രുതി എന്നുള്ള പ്രമാണത്തിലൂടെ ഭാഷ്യകാരൻ ഇവിടെ സമർത്ഥിക്കുന്നത് ജഗത് കാരണം ആയിരിക്കുന്ന ബ്രഹ്മമാണ്. ഇവിടെ ചിലടത്ത് ബ്രഹ്മമെന്ന് പറയും, ചിലടത്ത് ഈശ്വരൻ എന്ന് പറയും, ചിലടത്ത് ജീവനെന്ന് പറയും. അത് ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും ഒരു തത്വം ഒന്നാണ്, പല ശബ്ദങ്ങളിലും പറയും. ചേതനൻ എന്ന ആ തത്വം, അതിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത്. ശബ്ദങ്ങൾ മാറ്റി പറയുന്നുള്ളതേ ഉള്ളൂ, പക്ഷെ തത്വം എന്നുള്ള രീതിയിൽ മാറ്റമില്ല. ഇന്ന് ഉപാധികളുടെ മാറ്റം വരാം. ജീവൻ എന്നുള്ള ശബ്ദം കൊണ്ട് സാധാരണ അവിദ്യ എന്ന് പറയുന്ന ഒരു ഉപാധി ഇവിടെ കൂടിയ ചൈതന്യത്തെ എടുക്കുന്നെങ്കിൽ അത് ശരിയാവില്ല. അത് അല്ല സൃഷ്ടിക്ക് കാരണം. അപ്പോൾ അവിടെ പറയും ഈശ്വരനാണ് എന്ന് പറയും. എന്താണ് മായ എന്ന് പറയുന്ന ഉപാധിയോട് കൂടിയ ഒന്നാണ് സൃഷ്ടിക്ക് കാരണം. അല്ല, സൃഷ്ടിക്കുന്നതിനുള്ള ശക്തി വേണ്ടേ? പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? സുഷുപ്തിയ ദൃഷ്ടാന്തമായിട്ടത്തോട് പറയുന്നു. അവിടെയാണ് പ്രളയം സംഭവിക്കുന്നത്. ഈശ്വരനിൽ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു. സുഷുപ്തി എന്ന് പറയുന്ന ആർക്ക്? ഈശ്വരനാണോ? അല്ല, തൻ്റെ സുഷുപ്തിയെക്കുറിച്ച് പറയുന്നു. ചന്ദോഗ്യത്തിൽ പറയുന്നത് ജീവസുഷുപ്തിയെക്കുറിച്ചാണ്. അപ്പോൾ ആ സുഷുപ്തിയിലേക്ക് വിലയത്തെ പ്രാപിക്കുന്നു. ഈശ്വരനിൽ നിന്ന് സൃഷ്ടി സംഭവിച്ചെന്നും ഈശ്വരൻ എന്ന് പറയുമ്പോൾ മായ ഉപാധി, അവിദ്യ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ ജീവനിലേക്ക് പ്രളയം സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ വൈരുദ്ധ്യമുള്ള പോലെ തോന്നുന്നു. ഇവിടെ താല്പര്യം അതല്ല. അത് ഈശ്വരൻ നിന്ന് സൃഷ്ടി സംഭവിക്കുന്നു എന്ന് പറഞ്ഞാലും ജീവനിൽ പ്രളയം സംഭവിക്കുന്നു എന്ന് പറഞ്ഞാലും ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു തത്വം, കേവലമായ ഒരു തത്വം. ആ തത്വം തന്നെ സൃഷ്ടികർത്താവായിരിക്കുന്നു, അത് തന്നെ സൃഷ്ടിയായിരിക്കുന്നു, അത് തന്നെ സൃഷ്ടിയുടെ ഭോക്താവായിരിക്കുന്നു. ആ തത്വം തന്നെ സൃഷ്ടിയുടെ പ്രളയസ്ഥാനമായിരിക്കുന്നു. അതാണ് ഇവിടെ പരമാർത്ഥമായി ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നു. നീ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള വിചാര രീതി, പ്രക്രിയകൾ എന്നുള്ള നിലയ്ക്ക് ചിലവ് പറയും. സൃഷ്ടി സംഭവിച്ചിരിക്കുന്ന ഈശ്വരൻ നിന്നാണ്, പ്രളയം സംഭവിച്ചിരിക്കുന്നത് ജീവന്റെ സുഷുപ്തിയിലാണെന്നെല്ലാം പറയും. അവിടെ ജീവൻ ഈശ്വരൻ എന്നുള്ള ഭേദത്തെ സ്വീകരിച്ചുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്. കേവലമായ ഒരു തത്വം, ഏത് ശബ്ദത്തിൽ പറഞ്ഞാലും ശരി, അവിടെ സൃഷ്ടി സംഭവിക്കുന്നു. സൃഷ്ടി സംഭവിക്കുമ്പോൾ ചിലപ്പോൾ അത് ഒരു ഉപാധിയെ സ്വീകരിച്ചെന്നിരിക്കും, പ്രളയം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു ഉപാധിയെ സ്വീകരിച്ചെന്നിരിക്കും. അവിടെ ഭേദചിന്തയില്ല. എങ്ങനെ? ഈശ്വരൻ മേരെ, ജീവൻ മേരെ, ഒന്ന് സൃഷ്ടാവായിരിക്കുന്നു, മറ്റൊന്ന് ഭോക്താവായിരിക്കുന്നു. അങ്ങനെ ഭേദചിന്തയൊന്നും ഇവിടെ ഇല്ല ആത്യന്തികമായിട്ട്. നേരത്തെ ഉദാഹരണം പറഞ്ഞല്ലോ, ആദിത്യന്റെ ഉദാഹരണം. ആദിത്യൻ സ്വയം പ്രകാശ സ്വരൂപനായിരിക്കുന്നു, അത് പ്രകാശിക്കുന്നു, അത് പ്രകാശിപ്പിക്കുന്നു. അത് പ്രത്യേകം പറയാൻ കാരണം ഇവിടെ പദപ്രതിവാദങ്ങളൊക്കെ നടത്തും. എന്താണ് ജീവനിൽ എങ്ങനെ സൃഷ്ടി സംഭവിക്കും? അത്തജ്ഞനല്ലേ ഈശ്വരൻ? സർവജ്ഞനല്ലേ ഈശ്വരനല്ലേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ? അങ്ങനെയാണെങ്കിൽ പിന്നെ സുഷുപ്തി ഉദാഹരണമായിട്ടെടുത്ത് സുഷുപ്തിയിൽ പ്രളയം എന്നങ്ങനെ പറഞ്ഞു. സൃഷ്ടി സംഭവിക്കുന്നിടത്തല്ലേ പ്രളയം സംഭവിക്കത്തുള്ളൂ? പിന്നെ ഇവിടെ തന്നെ മുമ്പ് ഭാഷകാരൻ പറഞ്ഞിട്ടുണ്ട്, ജീവനാണ് സൃഷ്ടിക്ക് കാരണം. ജീവശബ്ദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ? ജീവൻ അശക്തനല്ലേ, സൃഷ്ടിക്ക് എങ്ങനെ കഴിയും? അപ്പോ ജീവൻ ഈശ്വരൻ എന്നുള്ള ഒരു ഭേദത്തെ മുൻനിർത്തിയുള്ള വിചാര രീതികളുണ്ട്. ഇവിടെ അതല്ല മനസ്സിലാക്കേണ്ടത്. ഒരേ ഒരു തത്വം, ആ തത്വം എന്ത് ഉപാധി സ്വീകരിക്കുന്നു എന്നുള്ളതിന് പ്രാധാന്യമില്ല. അത് മായ എന്ന് പറയുന്ന ഉപാധി സ്വീകരിച്ചോ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന ഉപാധി സ്വീകരിച്ചോ, അതൊക്കെ അദ്വൈതത്തിന്റെ ബാലപാഠങ്ങളായി പഠിപ്പിക്കുന്ന, അതിനൂടെ പ്രാധാന്യമില്ല. ഇത് ആദ്യത്തിനെ പോലെ ഒന്നിനെ പ്രകാശിക്കുന്നു, ഒന്നിനെ പ്രകാശിപ്പിക്കുന്നു. സ്വയം തന്നെ എന്താണ്? സർവജ്ഞനായിരിക്കുന്നു. ആ തത്വം തന്നെ, അതിൽ ഒരു തരത്തിലും ഭേദമില്ല. ജീവൻ ഈശ്വരൻ, ഉപാധികളുണ്ടല്ലോ അതുകൊണ്ട് ഭേദം വരത്തില്ല. ഇല്ല, എന്തുകൊണ്ട്? ഉപാധികൾ പരമാർത്ഥമല്ല. പരമാർത്ഥം അല്ലാത്ത ഒന്നിനും തന്നെ ഈ തത്വത്തിൽ ഭേദത്തെ ഉണ്ടാക്കാൻ കഴിയത്തില്ല. ഭേദം പരമാർത്ഥമല്ല. അതിന് മുഖ്യമായ ഗ്രഹിക്കേണ്ടത് ആ തത്വം തന്നെ എല്ലാമായിരിക്കും. ഈശ്വരനായും ജീവനായും കർത്താവായും ഭോക്താവായും സൃഷ്ടിയായും സൃഷ്ടാവായും എല്ലാം ഒന്നു തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ ശബ്ദങ്ങൾ മാറി മാറി ഉപയോഗിക്കുന്നത്. ജീവനെന്നും ഈശ്വരനെന്നും ബ്രഹ്മമെന്നും എല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഏകത്വ ബോധമാണ് ആവശ്യം. അല്ലാതെ പലതരത്തിലുള്ള പ്രക്രിയകൾ പറഞ്ഞിട്ട് പരസ്പരം വഴക്കടിക്കാനുള്ളതല്ല അദ്വൈതം എന്ന് പറയുന്നു. അത് ഏകത്വ ബോധത്തിന് വേണ്ടിയുള്ളതാണ്. ശ്രുത്യന്തരം ച പ്രാജ്ഞേനാത്മനാ സംപരിഷ്വപ്തോ ന ബാഹ്യം കിഞ്ചന വേദ ന അന്തരം ബൃഹദാരണ്യത്തിൽ ഇത് ചർച്ച ചെയ്തതാണ്. പ്രാജ്ഞേന ആത്മന അപ്രാജ്ഞസ്വരൂപം, ഇതിനെ തന്നെ മണ്ഡുക്യത്തിൽ പ്രാജ്ഞൻ എന്ന് പറയുന്നു. വിശ്വൻ തേജസ്സൻ പ്രാജ്ഞൻ എന്ന് പറയുമ്പോൾ അതിനോട് ജീവൻ സംപരിഷുപ്തനായി ഏകീഭൂതനായി എന്നർത്ഥം. ഒന്നായി തീർന്നിട്ട്, അത് ഒന്നായി തീർന്നു പറഞ്ഞു. ഒന്ന് ഒന്നായി എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അത് പറഞ്ഞു. ജാഗ്രതത്തിൽ സ്വപ്നത്തിലെല്ലാം പലതായത് പോലെ അനുഭവപ്പെടുന്നു. അതൊരു മതിഭ്രമമാണ്. അതിനെ നിരാകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇവിടെ ഇത് ജാഗ്രതയിലിരുന്നുകൊണ്ടേ ചിന്തിക്കാൻ പറ്റും. ജാഗ്രതയിൽ അഭേദമല്ല, ഭേദമാണ് സ്പഷ്ടമായിരിക്കുന്നത്. ഭേദമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, ആ ഭേദത്തെ സത്യമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭേദത്തെ ആരും മിഥ്യയായിട്ട് അനുഭവിക്കുന്നില്ല. പരമാർത്ഥമായി ഞാൻ നീ എന്നുള്ള ഭേദത്തെ പരമാർത്ഥമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആ അതിനെ മാറ്റിയെടുക്കും. പറയുന്നു, ആ അനുഭവം എന്ന് പറയുന്നത് കേവലം ഒരു മതിഭ്രമമാണ്, ബുദ്ധി ഭ്രമമാണ്. അതിനെ നിരാകരിക്കും. നിരാകരിക്കേണ്ട ഒരു വഴിയേ ഉള്ളൂ, സത്യത്തെ ബോധിപ്പിക്കുക. അങ്ങനെ ബോധിപ്പിക്കുമ്പോൾ സത്യമായ അനുഭവത്തെ നിരാകരിച്ചുകൊണ്ട് പരമാർത്ഥ സത്യത്തെ ബോധിപ്പിക്കുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ പ്രയോഗിക്കേണ്ടി വരുന്നതാണ്, ഒന്നായി തീരുക. അതുകൊണ്ടാണ് നമുക്ക് വൈരുദ്ധ്യമെന്ന് തോന്നുന്നെങ്കിലും അദ്വൈതത്തിൽ ഇത്തരം പ്രയോഗങ്ങൾ. നിത്യമുക്തനാണെങ്കിലും പറയും, എന്താണ് മുക്തി പ്രാപിക്കണം, മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കണം. ആത്യന്തികമായി ഉള്ള ദുഃഖനാശം അല്ലെങ്കിൽ സംസാരനാശം തന്നെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പറയും, സംസാരത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കണം. അവിടെ ഭേദത്തെ അംഗീകരിച്ചുകൊണ്ട് പറയുന്നു, സംപരിഷ്ടനായി ഏകീഭൂതനായി ഏകമാണെങ്കിലും അങ്ങനെ അത് ബോധിപ്പിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ഭേദത്തെ ആശ്രയിച്ച് തത്വത്തെ ബോധിപ്പിക്കുന്നത് കൊണ്ട് അതിൽ ഭേദം കൂടി കലർന്നു വരും. ബാഹ്യം കിഞ്ചന വേദ, ഇത് സുഷുതിയെക്കുറിച്ച് പറയുകയാണ്. അവിടെ ബാഹ്യമായി ഒന്നും തന്നെ അറിയുന്നില്ല, ബാഹ്യമായി ഒന്നും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്ന അനുഭവങ്ങളൊന്നും അവിടെ ഇല്ല. ആന്തരം പറയുന്നു, ഉറങ്ങിക്കിടക്കുന്നവൻ ഉള്ളിൽ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്നാണ് പറയുന്നു. ആന്തരം ഉള്ളിലൊന്നും അറിയുന്നില്ല. അല്ല, ഉള്ളിൽ അവിടെ നമ്മൾ സാധാരണ പറയാനുണ്ടല്ലോ, അജ്ഞാനത്തെ അറിഞ്ഞു, അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു, അതൊക്കെ വാസ്തവമാണ്. അതൊക്കെ ഇപ്പോഴറിയുന്നത് ഇവിടെ ഈ ഉണർന്നിരിക്കുമ്പം പറയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ സംസ്കാരം ഉണ്ടായിരുന്നു, വാസന ഉണ്ടായിരുന്നു, അജ്ഞാനം ഉണ്ടായിരുന്നു, ഇങ്ങനെ പലതും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഉണർന്നിരുന്നുകൊണ്ട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഉണർന്നിരുന്നുകൊണ്ട് അങ്ങനെയല്ല കൽപ്പിക്കേണ്ടതെന്ന് പറയുന്നു. ഉണർന്നിരുന്നുകൊണ്ട് സുഹൃത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണോ, അവിടെ ബാഹ്യമായോ അന്തരമായോ ഒന്നും തന്നെ അറിഞ്ഞില്ല. എന്താ അതങ്ങനെ തീർത്തു പറയുന്നത്? കാരണം അവിടെ ഏകീഭവനം സംഭവിച്ചിരിക്കണം. അവിടെ സൃഷ്ടിയുടെ കാര്യമോ കാരണമോ ഒന്നും തന്നെ കാണാൻ പാടില്ല. പ്രകൃതിയോ പ്രകൃതിയുടെ കാര്യങ്ങളോ ഒന്നും അവിടെ കാണാൻ പാടില്ല. സൃഷ്ടിയെ സംബന്ധിക്കുന്ന ഒന്നും കാണാൻ പാടില്ല. അവിടെ ഏകമായ പരമാർത്ഥമായ തത്വം മാത്രം, അതാണ് സുഷുപ്തി എന്ന് മനസ്സിലാക്കണം. പിന്നെ ബാക്കിയെല്ലാം പറയുന്നതോ അവിടെ അജ്ഞാനമുണ്ട് അങ്ങനെയും പറയാം. കാരണം അതെല്ലാം ഓരോ വിചാര രീതി, തത്വത്തെ മനസ്സിലാക്കുന്നതിനുള്ള ഓരോ വിചാര രീതികളാണ്. കാരണം ഈ തത്വബോധത്തെ യുക്തിയോട് സമരസപ്പെടുത്തുന്നതിന് ചിലപ്പോൾ ഇങ്ങനെയുള്ള ചില കുറുക്കു വഴികളൊക്കെ സ്വീകരിക്കും. നമ്മുടെ ഇപ്പോൾ ഇത് സൃഷ്ടിയാണ്, എങ്ങനെയുണ്ടായി, ബ്രഹ്മം നിർഗുണമാണ്, നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ സൃഷ്ടിയുണ്ടാവും, ജാഗ്രത സ്വപ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും, അപ്പം അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേ തീരൂ. അപ്പോൾ അത് ഇതെല്ലാം ഇവിടെ നിന്ന് പ്രകടമായി സുഷുപ്തിയിൽ നിന്ന് ഇതിന് കാരണമായ ഒന്നു, ഒരു സംസ്കാരം അതവിടെ ഉണ്ടായേ തീരൂ. അപ്പം അവിടെ ഒരു സംസ്കാരത്തെ സ്വീകരിക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, യുക്തിയുമായിട്ട് സമരസപ്പെടുത്തൽ. ഈ പറയുന്നതിൻ്റെ ഒരു യുക്തിയുണ്ട്, പക്ഷെ ഒരു യുക്തി ആത്യന്തികമല്ല. തത്വബോധത്തിൽ ഒരു യുക്തിക്കും നിലനില്ല എന്നുള്ളത് നിരപേക്ഷമായ തത്വത്തിന്റെ പ്രകാശമാണ്. അവിടെ പിന്നെ യുക്തിക്ക് എന്താ സ്ഥാനം? അതുകൊണ്ട് യുക്തിയുക്തമായി ചിന്തിക്കുമ്പോൾ പല പല പ്രക്രിയകളും അദ്വൈതത്തിൽ വരും. അത് നിഷേധിക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കണം. യുക്തിക്ക് സമാധാനം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കണം. ശ്രുതി ചിലപ്പോൾ തത്വത്തെ നിരപേക്ഷമായി തന്നെ വെളിപ്പെടുത്തും, ഒന്നിനോടും സന്ധി ചെയ്യാതെ. അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ പറയുന്ന ബാഹ്യം കിഞ്ചന വേദ എന്ന അന്തരം, അതാണ് നമ്മൾ പരമാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ടത്. ആത്യന്തികമായി ബോധിക്കേണ്ട തത്വം അതാണ്. അവിടെ ബാഹ്യമായും ഒന്നിനെ അറിഞ്ഞില്ല, ആന്തരികമായും ഒന്നിനെ അറിഞ്ഞില്ല. ആ ബോധമാണ് സംശയരഹിതമായി ഒരുവനിൽ നിലനിൽക്കേണ്ടത്, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അറിവ്. അപ്പൊ അതിനെ തന്നെ ഇവിടെ പറയുന്നു. എന്തിനു വേണ്ടി? പ്രളയം എന്ന് പറയുന്ന അവിടെ പൂർണ്ണമാണ്. പൂർണ്ണം എന്ന് പറഞ്ഞാൽ പൂർണ്ണത ഒന്നിനേ ഉള്ളൂ, തത്വത്തിനേ ഉള്ളൂ പൂർണ്ണത. പരമാർത്ഥത്വം മാത്രമേ ഇവിടെ പൂർണ്ണമായിട്ടുള്ളൂ. അപൂർണം എന്ന് പറഞ്ഞാൽ അത് പരമാർത്ഥമല്ല. പരമാർത്ഥമല്ലാത്ത അപൂർണത കൊണ്ട് ഇവിടെ ദ്വൈതം സംഭവിക്കത്തില്ല. അതുകൊണ്ട് പരമാർത്ഥമായ പൂർണ്ണത, അതാണ് അദ്വൈതം എന്നുള്ള ബോധം ഒരുവനുണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് സൃഷ്ടിയും പ്രളയവും ആ പൂർണ്ണത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആ പൂർണ്ണതയെ ഭഞ്ജിക്കാതെ തന്നെ, അല്ലെങ്കിൽ ആ പൂർണ്ണതയിൽ നിന്ന് അന്യമാകാതെ തന്നെ അതിനുവേണ്ടി പറയുന്നു. അവിടെ കേവലമായ തത്വമല്ലാതെ ബാഹ്യമോ ആഭ്യന്തരമായോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ബാഹ്യം ആന്തരമെന്ന് പറയണമെങ്കിൽ രണ്ടു വേണം, എന്നാലേ ബാഹ്യം ആന്തരമെന്ന് പറയാം. മറ്റേ ജാഗ്രതത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറയാം ബാഹ്യം ആന്തരം നിന്നുകൊണ്ട്. പുറമേ നമ്മൾ പലതും കാണുന്നുണ്ട്, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം നമ്മൾ ബാഹ്യമായി അനുഭവിക്കുന്നു. ഉള്ളില് രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും എല്ലാം ഉള്ളിലുണ്ട്. അപ്പം ബാഹ്യം ആഭ്യന്തരം എന്ന് തിരിക്കാം. തത്വത്തിൽ എങ്ങനെ വരും? തത്വത്തിലവിടെ ദ്രഷ്ടാവില്ല. ദൃഷ്ടാവുള്ളിടത്തെ ദൃശ്യമുള്ളൂ, ദൃഷ്ടാവും ദൃശ്യമുള്ളിടത്തെ അതിനെക്കുറിച്ചുള്ള അനുഭവമുള്ളൂ. അതിനാണ് നമ്മൾ സാധാരണ അനുഭവം എന്ന് പറയുന്നത്. ഒരു ദൃശ്യത്തെ താൻ ദൃഷ്ടാവായിരുന്ന് അനുഭവിക്കുമ്പോഴേ നമുക്ക് അനുഭവം എന്ന് പറയാൻ കഴിയും. ശ്രുതിയെ സംബന്ധിച്ച് അനുഭവം എന്ന് പറയുന്നത് അസംബന്ധമാണ്, നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവിടെ ദൃഷ്ടാവും ദൃശ്യവുമില്ല? പിന്നെ ഞാൻ സുഷുപ്തി അനുഭവിച്ചു, സുഷുപ്തിയിലെ അനുഭവം എന്നെല്ലാം പിന്നെ എന്തുകൊണ്ട് പറയുന്നു? ജാഗ്രത അനുഭവമായി താരതമ്യപ്പെടുത്തി പറയുന്നുണ്ട്. നമ്മുടെ എല്ലാ അറിവുകളും ഒന്ന് മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തിയേ നമുക്ക് ഉണ്ടാകത്തുള്ളൂ, എല്ലാം ഉണ്ടാകത്തില്ല. അത് അറിവിൻ്റെ ഒരു ഇതാണ്. ഒന്നിനെ തുടർന്നേ മറ്റൊന്നുണ്ടാവും. എവിടെയാണോ തുടർച്ച അവസാനിക്കുന്നത്, ഒരു ചങ്ങല കണ്ണി പോലെ. അപ്പോൾ അതിന് പറയും കേവലമായ അറിവ്. ജാഗ്രതത്തിലും സ്വപ്നത്തിലും എന്താണ്? അറിവിൻ്റെ ഒരു പ്രവാഹമാണ്, ഒന്നിനെ തുടർന്ന് മറ്റൊന്ന്. ആ താരതമ്യമായിട്ട് ഒരറിവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അറിവുണ്ടാകത്തില്ല. ഞാനിപ്പോ ഇത് പുസ്തകം എന്നറിയുന്നു. ഇത് കേവലമായ അറിവല്ല. എന്തുകൊണ്ട്? എനിക്ക് മുമ്പും ഈ അറിവുണ്ടായിരുന്നു. അറിവിനോട് ബന്ധപ്പെട്ട ഈ അറിവുണ്ടാകുന്നത് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ടാകും. പുതിയൊരു വസ്തുവിനെ കാണുമ്പോഴും നാമമോ രൂപമോ മറ്റെന്തെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും, അങ്ങനെ അറിവുണ്ടാകത്തുള്ളൂ. ജാഗ്രത സ്വപ്നങ്ങളിൽ അതുകൊണ്ട് എന്തു പറയുന്നു? അറിവ് ഒരു പ്രവാഹ രൂപത്തെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഹൃത്തിലാണെങ്കിലോ അത് കേവലമായി നിലനിൽക്കുന്നു. അപ്പൊ അവിടെ അനുഭവമില്ല. അതുകൊണ്ടാണ് അതിന് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ ജാഗ്രത ഇരുന്നുകൊണ്ട് അറിയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അനുഭവമുണ്ട്. ജാഗ്രത ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മൾ ശ്രവണം മനനം എല്ലാം ചെയ്യുമ്പോൾ പറയുന്നു എനിക്ക് അതിനെക്കുറിച്ചുള്ള വിജ്ഞാനമുണ്ടായി. അത് ജാഗ്രത സംഭവിക്കുന്നു. എന്തുകൊണ്ട്? ശ്രവണ മനന ഫലമായി അതുണ്ടാകുന്നു. കാരണം ജാഗ്രതയിലെ ജ്ഞാനത്തിന്റെ പ്രവാഹമുണ്ട്. ഇത് കേവലമായ അറിവല്ല, സുഹൃത്തിയിൽ കേവലമായ അറിവാണ്. അവിടെയാണ് സൃഷ്ടിയുടെയും സംഹാരത്തിന്റെയും എല്ലാ സ്ഥാനം. ആ തത്വത്തിനിതിങ്ങനെ നാനാജീവരൂപത്തിലും നാനാപ്രപഞ്ച രൂപത്തിലും സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അക്കാര്യമാണ് ഇവിടെ പറയുന്നത്. നാന്തരം ഇതി സുഷുപ്താവസ്ഥായാം. ചേതനെ അപ്പയം ദർശയതി. അതുകൊണ്ട് സുഷുപ്തി അവസ്ഥയിൽ ജാഗ്രത എന്നും ഈ സ്വപ്നത്തിനെയും നമ്മൾ അവസ്ഥയെന്ന് പറയും. അത് അവസ്ഥയെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്പഷ്ടമായ അനുഭവം ആയതുകൊണ്ടാണ്. അതുമായി താരതമ്യപ്പെടുത്തിയിട്ട് സുഷുപ്തിയെക്കുറിച്ചും പറയും. എന്താണ്? അതൊരു അവസ്ഥയാണെന്ന് പറയും. കാരണം സുഷുപ്തിയിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അടുത്ത് നമ്മൾ പോകുന്നത് സുഷുപ്തിയിലേക്കാണ്. ഇതാണ് നമ്മുടെ അനുഭവം എന്ന് പറയും അവസ്ഥയെന്ന്. വാസ്തവത്തിൽ സുഷുപ്തിയിലേക്ക് നമ്മൾ പോവുകയോ അല്ലെങ്കിൽ സുഷുപ്തിയിൽ നിന്ന് കടന്നു വരികയോ ചെയ്യുന്നില്ല. മറിച്ച് എന്താണ്? സുഷുപ്തിയിൽ ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാ ശരിക്കും എന്നാണ്. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. അല്ല, സുഷുപ്തിയിലേക്ക് ഒരാൾക്ക് കടക്കാനോ സുഷുപ്തിയിൽ നിന്ന് മാറാനോ കഴിയത്തില്ല. എന്തുകൊണ്ട്? അതാണ് കേവലമായ അറിവ്, അതാണ് ആധാരമായിരിക്കുന്നത്. അപ്പോൾ തൻ്റെ സ്വരൂപം അതാണ്. ഈ കസേരയിലേക്ക് പലർക്കും വരാൻ പോകാം. ഈ കസേരയ്ക്ക് അതിലേക്ക് വരാനോ പോകാനോ കഴിയുമോ? ഇല്ല. എന്തുകൊണ്ട്? വരുന്നതിനും പോകുന്നതിനും എല്ലാം ആധാരമായിരിക്കുന്ന കസേരയാണ്. അതിലേക്ക് അതിന് വരാനും പോകാനും കഴിയത്തില്ല. അപ്പോൾ കേവലമായ അറിവായി നിലനിൽക്കുകയാണ് സുഷുപ്തി എന്ന് പറയുന്നു. അതുകൊണ്ട് ജാഗ്രതത്തിലെ സ്വപ്നത്തിലെ പോലെ ഒരവസ്ഥയല്ല അത്. പക്ഷെ അതിൽ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? ജാഗ്രത സ്വപ്നവും മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ എണ്ണം: ഒന്ന് ജാഗ്രത, രണ്ടാമത് സ്വപ്നം, മൂന്നാമത് സുഷുപ്തി. എന്നിട്ട് പറയും പരമാർത്ഥം നാലാമത്തേതാണ് എന്ന് പറയും. അത് നമ്മൾ ജാഗ്രതയിൽ നിന്നുകൊണ്ട് ഇതിനെല്ലാം ഇങ്ങനെ എണ്ണിക്കണക്കാക്കുമ്പോൾ പറയുന്നതാണ്. പരമാർത്ഥത്തിൽ എന്താണ്? അത് കേവലമായ അറിവായി ഇരിക്കുന്നു. അവിടെ ജാഗ്രത സ്വപ്നങ്ങൾ മാറി മാറി വരുന്നു. അവിടെ ജാഗ്രതോ സ്വപ്നമോ സമാധിയോ മൂർച്ഛയോ എന്തെയാണോ അവിടെ പ്രകടമാകും. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ്? ആ സുഷുപ്തി എന്ന് നമ്മൾ വിളിക്കുന്ന കേവലമായ അറിവിൽ. അതുകൊണ്ട് പറയുന്നു ലയം അവിടെ തന്നെ സംഭവിക്കുന്നു. ഇവിടെ പറയുന്നു എന്തുകൊണ്ട്? സൃഷ്ടി അവിടെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ജാഗ്രത സ്വപ്നങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്ന് പറയുന്നത്. അദ്വൈതത്തെ സംബന്ധിച്ച് ഇതാണ് മനസ്സിലാക്കേണ്ടത്. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ആ തത്വത്തെ തന്നെയാണ് ഇവിടെ അദ്വൈതം എന്ന് പറയുന്നത്. നമ്മൾ അദ്വൈതം എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊരു ദർശനമെന്നോ ഒരു പ്രത്യേക ഒരു വിചാര രീതിയെന്നോ എന്തെങ്കിലും ഒരു ആശയമെന്നോ ഒക്കെയാണ് നമ്മൾ ധരിക്കുന്നത്. അതല്ല അദ്വൈതം. അദ്വൈതം എന്ന് പറഞ്ഞാൽ തത്വം എന്നുള്ള അർത്ഥത്തിലാണ്. അദ്വൈതം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം, ആത്മാ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. ആ അദ്വൈതമായിരിക്കുന്ന അവിടെയാണ് പ്രളയം സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അവിടെയാണ് സൃഷ്ടി സംഭവിക്കുന്നത്. അത് ഇവിടെ പറയുമ്പോൾ സൃഷ്ടി പ്രളയം എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്ന് വേറിട്ടൊന്നുമില്ല. സൃഷ്ടി പ്രളയങ്ങളെല്ലാം എന്ത് ചെയ്തു? ജാഗ്രത സ്വപ്നങ്ങളിൽ അന്തർഭവിച്ചു കഴിഞ്ഞു. സുഹൃത്തി പരമാർത്ഥത്തിൽ എന്താണ്? അത് സൃഷ്ടിയുമല്ല പ്രളയവുമല്ല, അത് സർവാധാരമായിരിക്കുന്ന ഒന്ന്. അവിടെ ഇതെല്ലാം സംഭവിക്കുന്നതുകൊണ്ട് ജാഗ്രതയിലിരുന്നു കൊണ്ട് നമ്മൾ അതിനെ പ്രളയസ്ഥാനം എന്ന് പറയുന്നു. ജാഗ്രതയിലിരുന്നു കൊണ്ട് അത് സൃഷ്ടിയുടെ സ്ഥാനം എന്ന് പറയുന്നു. അദ്വൈതത്തെ ഈ ഒരു രീതിയിൽ കൂടെ അല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതിപ്പോ ശ്രുതിയെ കൊണ്ടുവരുന്നു, ശ്രുതിയെ വ്യാഖ്യാനിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഭാഷകാരൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്വൈത തത്വം എന്താണെന്ന് വെളിപ്പെടുത്തുക ശ്രോതാവിന്, അവന് അതിന്റെ ബോധം ഉണ്ടാവുക, അതിന് വേണ്ടിയിട്ടാണ്. അതിനപ്പുറം ഇവിടെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. അദ്വൈത ബോധ ഫലമായ മുക്തി, അതാണ് മുമ്പ് പറഞ്ഞത്. ഇത് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചയാണെന്ന് പറയുന്നു. ആ ബോധം ഒരുവന് കൊടുക്കുന്ന കൃതകൃത്യത. മുക്തി എന്ന് പറയുന്ന സ്വരൂപമല്ല, പിന്നെന്താ വേറിട്ട് പറയുന്നു, അത് ജാഗ്രത അനുഭവം വരാണ്. മുക്തി എന്ന് പറയുന്ന ജാഗ്രത അനുഭവമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ട് ജാഗ്രതത്തിലാണ് അയാള കൃതകൃത്യത അനുഭവം. ഇവിടെ പറയുന്നത് സൃഷ്ടി പ്രളയവും എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാം വന്നു കഴിഞ്ഞു. കർത്തൃത്വവും ഭോക്തൃത്വവും കർമ്മവും കർമ്മ നിവൃത്തിയും എല്ലാം വന്നു കഴിഞ്ഞു. താൻ സ്വയം ആ കേവലമായ അറിവാണെന്ന് ബോധ്യപ്പെടുന്നു. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരുവന് പിന്നെ കർത്തവ്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. അവന് വിശേഷിച്ച് ഭോക്തൃത്വം അവശേഷിക്കുന്നില്ല. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു സ്വയം തൻ്റെ സ്വരൂപം കൃതകൃത്യമാണോ, നിറവേറ്റേണ്ടതെല്ലാം നിറവേറ്റി കഴിഞ്ഞിരിക്കുന്നു. അവൻ സ്വയം ആ കർത്തൃത്വ ബോധത്തിൽ നിന്നും ഭോക്തൃത്വ ബോധത്തിൽ നിന്നും മുക്തനാകും. ആ കർത്തൃത്വ ഭോക്തൃത്വ ബോധങ്ങളിൽ നിന്നുള്ള മുക്തിയാണ്. ബോധത്തിൽ നിന്ന് മുക്തി വന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയിൽ നിന്ന് മുക്തി വരും. അതുകൊണ്ടാണ് ഭാഷ്യകാലം പറയുന്നത് മുക്തി എന്ന് പറയുന്നത് കൃതകൃത്യത രൂപത്തിലുള്ളതാണ്, അല്ലാതെ മറ്റ് പലതരത്തിലും മുക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത്തരം മുക്തികളെയൊന്നും ഇവിടെ നിഷേധിക്കുന്നില്ല. ഇവിടെ മുക്തി ഇന്നതാണെന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് മറ്റല്ല എന്ന് പറയുന്നേ ഉള്ളൂ. വേറെ മുക്തികളൊന്നും ഇല്ലെന്ന് പറയുന്നില്ല. സ്വർഗത്തിൽ പോകുന്ന മുക്തിയാണെന്നോ അല്ലെങ്കിൽ വേദത്തിൽ തന്നെ പറയുന്നത് പോലെ ഹിരണ്യഗർഭലോകത്തെ പ്രാപിക്കുന്ന മുക്തിയാണെന്നോ ദേവതാപ്രാപ്തി മുക്തിയാണെന്നോ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് ഇവിടെ പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരാൾ പറയുന്ന സമാധിയാണ് മുക്തി എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നില്ല. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നൊന്നും ഇവിടെ പറയുന്നില്ല. പക്ഷെ അദ്വൈത ബോധത്തിൽ മുക്തി എന്താണെന്ന് ഇവിടെ പറയുമ്പോൾ ഇന്നതല്ല എന്ന് പറയുന്നുണ്ടേ ഉള്ളൂ. ഇതുപോലെ പുസ്തകം ഇന്നതാണ് മേശയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു മേശയല്ല പുസ്തകം എന്ന് പറഞ്ഞാൽ മേശയില്ലെന്ന് അതിനർത്ഥമുണ്ടോ? ഇല്ല, മേശയുണ്ട് പുസ്തകമുണ്ട്. അതുപോലെയാണ് അതുകൊണ്ട് അദ്വൈതി അതിനെയൊന്നും നിഷേധിക്കുന്നില്ല, അങ്ങനെ ഒന്നില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നില്ല. പക്ഷെ വ്യത്യാസം ഇതാണ്, ഇല്ല എന്നും അല്ല എന്നും പറയുന്നതിന്റെ വ്യത്യാസം. ഇല്ല എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്നു, അല്ല എന്ന് പറഞ്ഞാൽ അതല്ല എന്നാ പറയുന്നത്. ഞാനങ്ങനെ വ്യക്തമാക്കി പറയുന്നു, പലരും ചോദിക്കും. ഇവിടെ പറയുന്ന ഈ അദ്വൈതത്തിൽ സമാധിയെ നിഷേധിക്കുന്നുണ്ടോ, സ്വർഗത്തെ നിഷേധിക്കുന്നുണ്ടോ, ദേവതകളെ നിഷേധിക്കുന്നുണ്ടോ? ഇല്ല, ഒന്നിനെയും നിഷേധിക്കുന്നില്ല, നിഷേധിക്കേണ്ട ആവശ്യവുമില്ല. അതെല്ലാം മുക്തിയാണെന്ന് കരുതി ഒരാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷേ അദ്വൈത മുക്തി എന്ന് പറയുന്നത് അതല്ലെന്നാ പറയുന്നു, ആ വ്യത്യാസം മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ ഇതെല്ലാം വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാവും. കാര്യം വഴിതെറ്റിക്കാനുള്ളതല്ല. ഇവിടെ ആ തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് സൃഷ്ടിയെക്കുറിച്ചും പ്രളയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത്. ആ തത്വത്തിന്റെ വെളിപാടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ തത്വത്തിന്റെ ബോധം, അത് ഫലമുള്ളതാണ്. അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. മുക്തിക്ക് വേണ്ടിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടൊന്നും എടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. പ്രധാനമാണ് കാരണം എന്നൊന്നും പറഞ്ഞാൽ അവൻ മുക്തിയിലെത്തത്തില്ല. അതോ യസ്മിൻ അപ്പിയ സർവേഷാം ചേതനാനാം തച്ചേതനം സശബ്ദവാച്യം ജഗതഃ കാരണം ന പ്രധാനം. അതുകൊണ്ട് ഏതെന്തിനാണോ സർവേഷാം അപ്യഹ, സർവവും എന്താണോ ജാഗ്രത സ്വപ്നങ്ങളിൽ അനുഭവപ്പെടുന്നത് സർവത്തിൻ്റെയും എന്ന് പറയാം. അതിനോട് പറഞ്ഞു ചേതനാനാം എന്ന് വെച്ചാൽ ഇവിടെ സംഖ്യന്മാർ വിശേഷിച്ചും പുരുഷ നാനാത്വത്തെ അംഗീകരിക്കുന്നവരാണ്. തൻ ജഡമായ വസ്തുക്കളെ കാണുന്നത് പോലെ തന്നെ ഇവിടെ ചേതനന്മാരെ ഒരുപാട് കാണുന്നുണ്ട്. ജീവരൂപത്തിൽ പശു പക്ഷി മൃഗാദി രൂപത്തിൽ നാനാരൂപത്തിൽ ചേതനന്മാരെ കാണുന്നുണ്ട്. ഇവിടെ തൻ്റെ സൃഷ്ടി തൻ്റെ പ്രളയം അത് മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, തൻ്റെ ജാഗ്രത തൻ്റെ സ്വപ്നത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരെ. ഈ പ്രപഞ്ച സൃഷ്ടിയും പ്രപഞ്ച പ്രളയവും എങ്ങനെ സംഭവിക്കുന്നു, അതുകൊണ്ട് എല്ലാത്തിനും ചേർത്ത് പറഞ്ഞു. അതെവിടെ സംഭവിക്കുന്നു? സ്വ തന്നെ പ്രാപിക്കുന്നു എന്നാണ്. ജഗത്തിന്റെ മുഴുവൻ പ്രളയവും സംഭവിക്കുന്നത് തന്നിലാണ് എന്ന് പറയും. ഞാനെന്ന് പറയും കഴിഞ്ഞാൽ ഈ ലോകം ഇല്ലാതാകും. ഇവിടെ ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്ന നിന്നെ കുറിച്ചല്ല പറയുന്നത്, പരമാർത്ഥ തത്വത്തെ കുറിച്ച്. ആ തത്വത്തിൽ നീ ഉറങ്ങുന്നു, ഞാനും ഉറങ്ങുന്നു. ആ തത്വത്തിൽ അതാണ് പറഞ്ഞത് സർവേഷാം ചേതനാനാം, എന്റെയും നിന്റെയും എല്ലാം വിലയും അവിടെ സംഭവിക്കുന്നു എന്നാ പറയുന്നു. അത് തന്റെ സ്വകാര്യമായ ഉറക്കത്തെ എടുത്തിട്ട് ഉറക്കത്തിൽ ലോകം അവസാനിക്കുന്നു എന്ന് പറയുന്നു എന്നൊന്നും ധരിച്ചു കളയരുത്. അങ്ങനെ ഒരു ലോക അവസാനത്തെ കുറിച്ചല്ല പറയുന്നത്. അതുകൊണ്ട് പറയുന്നു സർവേഷാം ചേതനാനാം, ഇതെല്ലാം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നുള്ള സ്വാർത്ഥ രൂപത്തിൽ ചിന്തിച്ച് ഈ കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരു തത്വം ആ പരമാർത്ഥ തത്വമായി താൻ നിലനിൽക്കുമ്പോൾ ആ തത്വത്തിൽ സർവേഷാം ചേതനാനാം, എല്ലാ ജീവന്മാരുടെയും താൻ ഉൾപ്പെടെയുള്ള സർവ്വജീവന്മാരുടെയും അതിലാണ് വിലയം പ്രാപിക്കുന്നത്. അല്ല, താനെന്ന് പറയുന്ന ചെറിയ മനുഷ്യന്റെ ഒരു നൈമിഷികമായ ഉറക്കത്തിൽ ലോകം അവസാനിക്കുന്നു അങ്ങനെയൊന്നും അദ്വൈതം പറയുന്നു. അതാണ് സർവേഷാം ചേതനാനാം തച്ചേതനം പറയുന്നു. സത്ശബ്ദവാച്യം യസ്മിന്നപ്പിയ സർവേഷാം ചേതനാനാം, സർവചേതനന്മാരുടെയും സർവത്തിന്റെയും ഏതെന്തിനാണോ ലയം സംഭവിക്കുന്നത് തച്ചേതനം സബ്ശബ്ദവാച്യം, ആ ചേതനയാണ് അവിടെ തുടങ്ങി സദൈവ സൗമ്യ ഇതം അഗ്ര ആസീത് എന്ന് തുടങ്ങി അവസാനിക്കുന്നവരെ തത്വമസി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതുവരെ എല്ലായിടത്തും ആ സബ്ശബ്ദം കൊണ്ട് പറഞ്ഞത്. അത് ജഗത കാരണം, അതാണ് ജഗത്തിന്റെ കാരണം. അതിന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മളെ ബോധിപ്പിക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ സുഷുപ്തിയോട് ഉദാഹരണമായിട്ടെടുത്തു. അത് കേവലം ഒരു ദൃഷ്ടാന്തമായി മാത്രം കണ്ടാണ്. എന്നാൽ സാധാരണ ഒരു ഒഴുക്കം മുട്ടി പറയുന്ന പോലെ ഞാൻ ഉണരുമ്പോൾ ലോകം ഉണ്ടാകുന്നു, ഞാൻ ഉറങ്ങുമ്പോൾ ലോകം അവസാനിക്കുന്നു, അങ്ങനെയല്ല ഇവിടെ പറയുന്നു. അവിടെ തനിക്ക് യാതൊരു സ്ഥാനവും ഇല്ല. എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സശബ്ദവാച്യം ജഗത കാരണം? സത് ശബ്ദം കൊണ്ട് അവിടെ പറഞ്ഞത് ജഗത് കാരണമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെയാണ്. അതൊരിക്കലും മൂലപ്രകൃതിയല്ല, പ്രധാനമല്ല. സംഖ്യന്മാർക്ക് അങ്ങനെ ഒരു ധാരണ വന്നു, കപിലന്റെ അനുയായികൾക്ക്. അപ്പൊ അവരെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ്. അതിന് ഇനിയും പറയാൻ യുക്തികളുണ്ട്. അതാണ് കുതശ്ചന പ്രധാനം ജഗത കാരണം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും യുക്തി പറയാനുണ്ടോ? പ്രധാനം ജഗത കാരണം, ജഗത്തിന്റെ കാരണം പ്രധാനമല്ല, പരബ്രഹ്മ തത്വമാണ് പറയാം. ഗതി സാമാന്യ അടുത്ത് പറയും. ഗതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നുള്ള അർത്ഥമാണുണ്ട്. ഗമ ഗതോ എന്ന് പറയുന്ന ധാതുവിന് ഗതി എന്നുള്ള അർത്ഥം എന്ന് വെച്ചാൽ സഞ്ചരിക്കുക, നടക്കുക, പോവുക, വരിക, ഇതൊക്കെയാണ്. പക്ഷേ ആ അർത്ഥത്തിലുള്ള എല്ലാ സാധുക്കൾക്കും ജ്ഞാനം എന്നുള്ള അർത്ഥമുണ്ട്. ഗതി എന്ന് വെച്ചാൽ ഇവിടെ ജ്ഞാനം. എന്ത് ജ്ഞാനം? എങ്ങനെയുള്ള ജ്ഞാനം? അത് അനുഭവജ്ഞാനം. അല്ല, അനുഭവം അല്ലാതെ ഒരു ജ്ഞാനമുണ്ടോ? ഏത് ജ്ഞാനം എന്ന് പറഞ്ഞാലും അനുഭവമാണല്ലോ. ഞാൻ കാണുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഓർക്കുന്നതും അനുമാനം ചെയ്യുന്നതുമെല്ലാം ജ്ഞാനമല്ലേ? പിന്നെന്താ അനുഭവജ്ഞാനം എന്ന് പറയുന്നത്? ജ്ഞാനത്തെ രണ്ടായി തിരിക്കുന്നു. ഒന്നെന്താണ്? യഥാർത്ഥമായ അനുഭവം, മറ്റൊന്ന് യഥാർത്ഥമല്ലാത്ത അനുഭവം. അപ്പൊ ഇവിടെ ജ്ഞാനം എന്ന് പറയുമ്പോൾ യഥാർത്ഥമായ അനുഭവം. യഥാർത്ഥമായ അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മുമ്പിൽ ഈ പുസ്തകം ഇരിക്കുന്നു എന്ന് പറയുന്ന യഥാർത്ഥമായ അനുഭവം ആണ്. പക്ഷേ ഇത് യഥാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം എന്താ? ഈ അനുഭവം യഥാർത്ഥം തന്നെയാണ്. യഥാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം എന്ന് വെച്ചാൽ പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം. അപ്പൊ ഇവിടെ പറയുന്നു പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അനുഭവം. അത് യഥാർത്ഥമായാൽ പോരാ, യഥാർത്ഥത്തെ സംബന്ധിച്ചതായിരിക്കും. ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളെല്ലാം നമുക്ക് യഥാർത്ഥമായി അനുഭവപ്പെടുന്നു. ഈ അനുഭവത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു, എന്റെ ഈ അനുഭവം ശരിയാണ്, ഞാൻ ശബ്ദത്തെ ശബ്ദമായി ഗ്രഹിക്കുന്നു അതെന്റെ ശരിയായ അനുഭവമാണ്, രൂപത്തെ രൂപമായി ഗ്രഹിക്കുന്നു അത് ശരിയായ അനുഭവമാണ്. പക്ഷേ അതുപോലെ പരമാർത്ഥത്തെ കുറിച്ചുള്ള അനുഭവം ഉണ്ടാവണം, തത്വത്തെ കുറിച്ചുള്ള അനുഭവം. അതാണ് യഥാർത്ഥമായ അനുഭവം. അതെന്താ തത്വത്തെ കുറിച്ചുള്ള അനുഭവം? തത്വത്തെ കുറിച്ചുള്ള അനുഭവം എങ്ങനെ ഉണ്ടാകും? അങ്ങനൊരു വഴിയുള്ളൂ. ഇവിടെ പരമാർത്ഥത്തെ ബോധിക്കുന്നതിനൊരു വഴിയുള്ളൂ. ആ പരമാർത്ഥം വെളിപ്പെടണം, അതാണ്. അതെങ്ങനെ ബോധിക്കും? പരമാർത്ഥം എങ്ങനെ സ്വയം വെളിപ്പെടുന്നു? എന്നാ പിന്നെ ജോലി എളുപ്പമായി, അതിനുവേണ്ടി ഒരു ജോലിയും ചെയ്യേണ്ട കാര്യമില്ല. പരമാർത്ഥത്തെ ആരെങ്കിലും വെളിപ്പെടുത്തണം. അതെങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നത് പരമാർത്ഥത്തെ? അതാണ് ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ യഥാർത്ഥമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശ്രുതിയായി. അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. യദി താർക്കിക സമയ ഇവ വേദാന്തേഷു വിഭിന്ന കാരണം അവഗതേയ ഭവിഷ്യ ക്വചിത് ചേതനം ബ്രഹ്മ ജഗതഃ കാരണം ക്വചിത് അചേതനം പ്രധാനം ക്വചിത് അന്യദേവേദി തഥ കഥാചിത് പ്രധാന കാരണവാദ അനുരോധേന വീക്ഷത്യാദി ശ്രവണം അകൽപ്പയിഷ്യത നത്വേദസ്തി സമാനൈവ ഹി സർവേഷു വേദാന്തേഷു ചേതന കാരണ അവഗതി എന്ന് പറയുന്നു. ഗതിസാമാന്യം ഈ സമാനത എന്താണ്? സർവേഷു വേദാന്തേഷു, വേദാന്തം എന്ന് വെച്ചാൽ ശ്രുതി എന്ന്. അപ്പൊ ശ്രുതികളെല്ലാം ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ചേതന കാരണ അവഗതി, ചേതനമാണ് കാരണം എന്ന് ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ശ്രുതിയിലൂടെ ഒരുവന് ശ്രോതാവിന് ബോധമുണ്ടാകുന്നു എന്നാണ്. അപ്പൊ ഇതിനെ കുറിച്ചുള്ള ബോധം എന്ന് പറയുന്നത് ശ്രോതമായ ബോധമാണ്. അതിനു വേണ്ടിയിട്ടാണ് നേരത്തെ വിശദീകരിച്ചത്. ആ ശ്രുതി എന്ന് പറയുന്നത് പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ഒരാളുടെ അറിവാണ്. അറിവിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനെ ഉപദേശിച്ചു, ശബ്ദാത്മകമായി വെളിപ്പെടുത്തി, ശബ്ദരൂപത്തിൽ ഉപദേശിച്ചു. അങ്ങനെ ശബ്ദരൂപത്തിൽ ഉപദേശിച്ചാൽ മാത്രമേ ശ്രോതാവിന് അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തുള്ള, വേറെ വഴിയൊന്നുമില്ല. ഋഷിമാരല്ലെങ്കിൽ ഗുരുക്കന്മാരെല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. പരമാർത്ഥത്തെ അവർ വെളിപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു, കേൾക്കുന്നവനത് ശബ്ദാത്മകമായി ഗ്രഹിക്കുന്നു. അതിന് ഇത് ഇതിനിടയ്ക്ക് മറ്റൊന്നുമില്ല. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും പരമാർത്ഥ സംബന്ധിച്ച കാര്യങ്ങളല്ല. ആദിത്യൻ പ്രകാശിക്കുന്നു, നമ്മുടെ മുമ്പിലിരിക്കുന്ന വസ്തുക്കളെല്ലാം പ്രകാശിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊന്നിനും കടന്നു വരാൻ പറ്റത്തില്ല. ആദിത്യൻ പ്രകാശിക്കുക, മുമ്പിലിരിക്കുന്ന വസ്തു പ്രകാശമയമായി തീരുക, അതിനുവേണ്ടി വേറൊന്നിനും കടന്നു വരാൻ പറ്റത്തില്ല. നേരിട്ടാണ് ആദിത്യന്റെ പ്രകാശം വസ്തുവിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വയം പ്രകാശമയമായി തീരും. അതേ ആദിത്യൻ തന്നെ ചക്ഷുർദേവതയായിരുന്നു ആ വസ്തുവിനെ പ്രകാശിപ്പിക്കുന്നു. അതേ ആദിത്യൻ തന്നെ തേജസ്സമായ ചക്ഷുരിന്ദ്രിയമായിരുന്നു അതിനെ പ്രകാശിപ്പിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആദിത്യനല്ലാതെ തേജസ്സല്ലാതെ മറ്റൊന്നും കടന്നു വരാൻ പറ്റത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ചൈതന്യം. അത് ശ്രോതമായ ജ്ഞാനമായി വരുന്നു ശ്രുതിയിലൂടെ, ശബ്ദത്തിലൂടെ. അത് ശ്രോതാവിൽ അത് പ്രകാശിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് മൂന്നാമതിന് സ്ഥാനമില്ല. ശ്രുതി വെളിപ്പെടുത്തുന്നു, ശ്രോതാവിൽ അത് വെളിപ്പെടുന്നു. ഇതാണ് തത്വജ്ഞാനത്തിൻ്റെ വഴിയും ലക്ഷ്യവും എല്ലാം. അതിന് മറ്റൊന്നിന് സ്ഥാനമില്ല. ആ ശ്രുതിയെ വെളിപ്പെടുത്തുന്നതിന് ഒരു ഋഷിയുടെ ആവശ്യം വന്നു. ശ്രുതിയിലെ തത്വത്തെ വെളിപ്പെടുന്നതിനൊരു ശ്രോതാവിൻ്റെ ആവശ്യം വന്നു. അതാണ് ഗുരുവിന് ശിഷ്യന്. എൻ്റെ ഇടയ്ക്ക് മൂന്നാമതൊന്നിനൊരു സ്ഥാനമുണ്ട് പരമാർത്ഥത്തെ സംബന്ധിച്ച്. ബാക്കി മൂന്നാമത് പറയുന്നതെല്ലാം പരമാർത്ഥമല്ലാത്ത കാര്യങ്ങളാണ്. പരമാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് നേരിട്ടാണ്, ബോധിപ്പിക്കുന്നു, ബോധിക്കുന്നു. ബാക്കി വരുന്നത് എല്ലാം കർമ്മങ്ങളും ഉപാസനകളും അതെല്ലാം വേറെ. അടുത്തു വരുന്ന ഭാഗത്ത് അതിന് വ്യക്തമാക്കും ആനന്ദമായ അധികരണത്തിൽ. ഇതിനെ രണ്ടിനെ രണ്ടായി മനസ്സിലാക്കണം. ഇവിടെ ശ്രുതികളെല്ലാം പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കുന്നു. ആ പരമാർത്ഥത്തെ ആത്മീയമായ ഒന്നായിട്ടല്ല, തൻ്റേതായ എന്തെങ്കിലും ഒന്നായിട്ടല്ല, പിന്നെ താനായി പ്രകാശിപ്പിക്കുന്നു, സ്വരൂപമായി പ്രകാശിപ്പിക്കുന്നു. നമ്മൾ പറയും നമ്മളെല്ലാം ആത്മീയ ജീവികളാണ്, ആത്മീയവാദികളാണ്. തൻ്റേതായ ഒന്നിനെ കുറിച്ചല്ല പറയും, താൻ തന്നെയാണ്. ആത്മീയത്തെ അല്ല, ആത്മാവിനെയാണ് ഇവിടെ പറയുന്നത്. ആത്മീയം അങ്ങനെ ഒന്നില്ല, ആത്മാവേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ആത്മീയം വരും എന്ന് പറഞ്ഞില്ലേ? സ്വശബ്ദത്തിന് രണ്ടർത്ഥവും വരും. സ്വരൂപം എന്നും അർത്ഥമുണ്ട്, തൻ്റേതെന്നും അർത്ഥമുണ്ട്. തൻ്റേതെന്നുള്ളതിനൂടെ യാതൊരു പ്രസക്തിയില്ല അർത്ഥത്തിന്. സ്വരൂപം എന്നുള്ള അർത്ഥത്തിനാണ് പ്രാധാന്യം. അപ്പൊ ആ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്ന ശ്രുതികൾ. അപ്പൊ ഇവിടെ തത്വബോധനത്തിന് ആശ്രയിക്കുന്നത് ശ്രുതി എന്ന് പറയുന്നതാണ്. അത് തത്വത്തെ ഗ്രഹിച്ച ഒരാളിൻ്റെ വെളിപ്പെടുത്തലാണ്. അങ്ങനെ അല്ലാതെ മറ്റേതെങ്കിലും വഴികളെ ആശ്രയിച്ച് കേവലമായ യുക്തിയെയോ വിചാരത്തെയോ ബുദ്ധിയെയോ ഒക്കെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അതൊന്നും പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള അറിവല്ല. അതാണ് ആദ്യം പറയുന്നത്, ഇത് താർക്കിക സമയ. ഇവിടെ ദർശനം പലതും ഉണ്ടല്ലോ, തത്വചിന്തകൾ പലതും ഉണ്ട്. അതാണ് വലിയ ബുദ്ധിമാന്മാരായ താർക്കികന്മാരും ജീവാത്മാവിനെ കുറിച്ചും പരമാത്മാവിനെ കുറിച്ചും എല്ലാം ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കേവല യുക്തിയെ ആശ്രയിച്ചിട്ടാണ്, ശ്രുതിയെ ആശ്രയിച്ചിട്ടല്ല. ശ്രുതി അവർ ആശ്രയിക്കുന്നുണ്ട്, പക്ഷേ ശ്രുതിയുടെ പരമമായ താല്പര്യത്തെ കണ്ടെത്താതെ ശ്രുതി ആശ്രയിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രുതി പരമാർത്ഥത്തെ വെളിപ്പെടുത്തുമ്പോൾ ശ്രുതിയുടെ താല്പര്യം പരമാർത്ഥ തത്വമാണെന്നുള്ള ഒരു മനസ്സിലാക്കണ്ടേ? അതില്ലാതെ താർക്കിക സമയം എന്ന് പറഞ്ഞാൽ താർക്കിക സിദ്ധാന്തം, ശാസ്ത്രം. സമയത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ട്, ശാസ്ത്രവും അർത്ഥമുണ്ട്, ദർശനവും അർത്ഥമുണ്ട്, സിദ്ധാന്തവും അർത്ഥമുണ്ട്. താർക്കിക സമയ ഇവ അവരുടെ സിദ്ധാന്തം പോലെ വേദാന്തേഷു അഭിഭിന്ന കർണ അവഗതി അഭവിഷ്യേ. വേദാന്തത്തിന് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അഭവിഷ്യത് ലൊട്ടിന്റെ രൂപമാണ്. ഇഷ്ടിച്ചത് അഭവിഷ്യത് സുഭിക്ഷൻ അഭവിഷ്യത്. ഇഷ്ടി ഉണ്ടായാൽ സുഭിക്ഷം ഉണ്ടാവും. ഇഷ്ടി ഉണ്ടാകാനും പോകുന്നില്ല, സുഭിക്ഷം ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറയും പോലെയാണ്. വേദാന്തീഷു ഭിന്നാകാരണ അവഗതി അഭവിഷ്യത്. വേദാന്തത്തിൽ നാനാകാരണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഏതുപോലെ തർക്കീയന്മാരെ പോലെ അവർ നാനാകാരണത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറയുന്നത് എന്താണ്? അവർ ഒരിടത്തോരെയും ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചത് എന്ന് പറയും. സത്യമായും ജഗത്തിന് പരമാണുക്കളാണ് കാരണം. സത്യമായ പരമാണുക്കൾ ആണ് ഈ ജഗത്തിന് കാരണം. അവിടെ തന്നെ വിശേഷമുണ്ട്, സാമാന്യമുണ്ട്, അതെല്ലാം നിത്യമാണ്, അതെല്ലാമാണ് ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഇതാണ് ഭിന്ന കാരണ അവഗതി എന്ന് പറയുന്നത്. തർക്കീയന്മാർ പറയുന്നു ഈശ്വരനെ കാരണമായി സ്വീകരിക്കുക, ഈശ്വരൻ തന്നെ നിത്യമായ കാരണം. പിന്നെ എന്താ നിത്യമായ പരമാണുക്കളെ കാരണം എന്ന് പറയുന്നത്? അതിന്റെ ആവശ്യമില്ല. കാര്യം അനിത്യമാണെങ്കിൽ അവിടെ കാരണം നിത്യമായിരിക്കണം. നിത്യത്തിന് ഏകമായിരിക്കാനേ പറ്റും, പലതായിരിക്കാൻ കഴിയത്തില്ല. പലതായി കഴിഞ്ഞാൽ അത് കാര്യരൂപത്തിലായി പോകും. പക്ഷെ അവരങ്ങനെയല്ല, അവർ ബുദ്ധിയുണ്ട് തീരുമാനിക്കുകയാണ് പരമാണു കാരണമാണ്, ഈശ്വരൻ കാരണമാണ്. അതാണ് ഭിന്ന കാരണ അവഗതി തർക്കീയന്മാരുടെ എന്ന് പറയുന്നു. ഇവിടെ അതല്ല, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ക്വചിച്ഛേദനം ബ്രഹ്മ ജഗത് കാരണം, ക്വചിത് അചേതനം പ്രധാനം, ക്വചിത് അന്യ, ഇങ്ങനെയെല്ലാം പറയാം. ഈ തർക്കീയന്മാരെന്ന് പറയുമ്പോൾ തർക്കിക്കുന്ന എല്ലാവരും ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി പറയുന്ന വേദാന്തികൾ തർക്കിച്ചു കഴിഞ്ഞാൽ അവരും തർക്കീയന്മാരും. സംഖ്യൻ തർക്കിക്കുന്നതുകൊണ്ട് സംഖ്യനും തർക്കികം തന്നെ. അല്ല, കേവലം കണാദനോ ഗൗതമനോ മാത്രമല്ല, കപിലനും തർക്കികനാണ്. അതുകൊണ്ടാണ് ഒരു കൂട്ടർ എന്ത് പറയുന്നു? ക്വചിത് ഛേദനം ബ്രഹ്മ ജഗത കാരണം. ഒരു പറയും ഛേദനമായ ബ്രഹ്മാതാവ് ഈശ്വരനാണ് ജഗത്തിന് കാരണമെന്ന് പറയും. ക്വചിത് അചേതനം പ്രധാനം, ചിലത് പറയും അങ്ങനെയല്ല മൂലപ്രകൃതിയാണ് കാരണം. ക്വചിത് അന്യ, ചിലത് പറയും അങ്ങനെയല്ല പരമാണുക്കളാണ് കാരണം. ഇങ്ങനെ ഭിന്ന കാരണവാദങ്ങൾ ഈ കേവലമായ യുക്തിക്ക് പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നവരെല്ലാം പറയും കദാചിത് പ്രധാന കാരണവാദ അനുരോധേനാവി ഈക്ഷത്യാദി ശ്രവണം അകൽപ്പയിഷ്യത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തുവരും? തദൈക്ഷത എന്നെല്ലാം പറയുന്നിടത്ത് അതെല്ലാം പ്രധാനത്തിന്റെ സങ്കല്പത്തെക്കുറിച്ചാണ്, മൂലപ്രകൃതിയുടെ സങ്കല്പത്തെക്കുറിച്ചാണ് എന്നെല്ലാം പറയും. പ്രധാന കാരണവാദ അനുരോധേന, പ്രധാനമാണ് കാരണം എന്നുള്ള ചിന്തയ്ക്കനുസരിച്ച് ഈക്ഷത്യാദി ശ്രവണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ശ്രുതി ഈക്ഷത്യാദി ശ്രവണം എന്ന് പറയുമ്പോൾ ഈക്ഷതി ശ്രുതി, അതിൻ്റെ താല്പര്യത്തെ അവരങ്ങനെ കാണും, അതിനങ്ങനെ വ്യാഖ്യാനിക്കും. അപ്പം എല്ലാവരും വ്യാഖ്യാനിക്കുകയാണ് ശ്രുതി. പറയുന്ന അദ്വൈതി നിങ്ങളും വ്യാഖ്യാനിക്കല്ലേ, സംഖ്യൻ വ്യാഖ്യാനിക്കുന്നു, തർക്കീയം വ്യാഖ്യാനിക്കുന്നു, പിന്നെന്താ? വ്യാഖ്യാനിക്കുന്നതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ആ വ്യാഖ്യാനത്തിലൂടെ അതിൻ്റെ പരവുമായ താല്പര്യത്തെ കണ്ടെത്തണം. കണ്ടെത്തിയാൽ പോരാ, ഒരറിവിനെ അതിൻ്റെ താല്പര്യത്തെ കണ്ടെത്തിയാൽ പോരാ, ആ അറിവിൽ അവൻ നിശ്ചിത മതിയായിരിക്കും. മറ്റുള്ളവർക്ക് എന്താണ് അങ്ങനെ ഒരു നിശ്ചിത മതിയാകാൻ പറ്റിയിട്ടുണ്ട്? അവർ താല്പര്യത്തെ കണ്ടെത്തും, പിന്നെ തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ച് കാടുകയാണ്. അപ്പൊ താല്പര്യത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ശ്രുതിയുടെ താല്പര്യത്തെയാണ് ഗ്രഹിക്കുന്നതെങ്കിൽ അതിനാണ് പറയുന്നത് വിജ്ഞാനം. ശ്രവണേന മനനേന വിജ്ഞാനേന എന്ന് പറയുന്നിടത്ത വിജ്ഞാനം. അതിന്റെ സ്വഭാവം അല്ലെങ്കിൽ ലക്ഷണം എന്താണോ, അവനോട് നിശ്ചിന്തനായിത്തീരുന്നു. എന്നുവെച്ചാൽ ആ ജ്ഞാനത്തിൽ ഏതൊരു താല്പര്യത്തെയാണോ അവൻ ഗ്രഹിച്ചത് അതിൽ അവന് വികല്പങ്ങൾ ഉണ്ടാകുന്നില്ല, അതിൽ വിഭ്രാന്തി ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് കേവലം വ്യാഖ്യാനം കൊണ്ട് പോരാ, അവന്റെ ബുദ്ധിക്ക് സ്ഥിരത വരണം. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർ ഈ നാനാ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കും. ഒരിടത്ത് പറയും ഈശ്വരൻ കാരണം, ഉടനെ പറയല്ല പരമാണു കാരണം, ഉടനെ പറയല്ല മൂലപ്രകൃതിയാണ് കാരണം. ചിന്ത നാനാത്വത്തെ പ്രാപിക്കുന്നു. അതാണ് അനുവദന അവീക്ഷത്യാദി ശ്രവണം അകൽപ്പയിഷ്യത. ഇതെല്ലാം പറയുന്നതിനു വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചിന്തിച്ചു ഇങ്ങനെ ചിന്തിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇതിനെക്കുറിച്ചുള്ള ശരിയായ ബോധത്തിൽ ബുദ്ധി നിശ്ചിന്തമാകണം എന്ന് ശ്രോതാവ് ബോധിക്കാൻ വേണ്ടി പറയുകയാണ്. അതിന് ശ്രുതിയും മറ്റ് ശാസ്ത്രങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുന്നു എന്നേ ഉള്ളൂ. ത്വേതത് അസ്ഥി അങ്ങനെയല്ല. വാസ്തവത്തിൽ ശ്രുതി അങ്ങനെയല്ല വെളിപ്പെടുത്തുന്നത്. അങ്ങനെയല്ല ഇവിടെ സംഭവിക്കുന്നത്. വിചാരം ചെയ്യുന്നവന്റെ ഉള്ളിൽ സംഭവിക്കുന്ന അങ്ങനെയല്ല. അങ്ങനെ നാനാ കാരണ ചിന്തയിലല്ല. നാനാ കാരണ ചിന്ത എന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വികല്പം വരും. അപ്പൊ ഏതാണ് മുഖ്യമായ കാരണം, ഏതാണ് പ്രധാനപ്പെട്ടത്? ഈശ്വരനാണോ അവിടെ പ്രാധാന്യം, അതോ പരമാണുക്കാണോ, അതോ മൂലപ്രകൃതിക്കാണോ? അതാണ് തത് കഥാചിത് പ്രധാന കാരണം വാദ അനുദ്വേനാവി ഈക്ഷത്യാദി ശ്രമം അകൽപ്പയിഷ്യത. ചിലപ്പോ ചിലർ പ്രധാനമെന്ന് പറയും, ചിലർ മറിച്ചും പറയും. നത്വേദസ്തി അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ശ്രുതിയുടെ താല്പര്യത്തെയാണ് ഗ്രഹിക്കുന്നെങ്കിൽ പിന്നെ ഇങ്ങനെ സംഭവിക്കുന്ന സമാന ഏവഹി അതാണ് സാമാന്യാതെന്ന് പറഞ്ഞത്. സമാന ഏവഹി സർവേഷു വേദാന്തേഷു ചേതന കാരണാവഗതി സർവ വേദാന്തത്തിനെന്ന് വെച്ചാൽ സർവശ്രുതികളിലും ഒരേപോലെ തന്നെ എന്നുവെച്ചാൽ ഒരേ സ്വരത്തിൽ ചേതന കാരണാവഗതി കാരണം ചേതനൻ ആണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നതാണ് ഗതി എന്ന് പറഞ്ഞാൽ അവഗതി. അപ്പോൾ സാമാന്യ എന്ന് പറഞ്ഞാൽ സമാനമായി തന്നെ ഗതി അവഗതി ബോധം ഉണ്ടാകുന്നു. എവിടെ നിന്ന്? ശ്രുതിയിൽ നിന്ന്, വിഷയവചനത്തിൽ നിന്ന്. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞ എന്താണ് ഈ ബോധം, പരമാർത്ഥത്തെ സംബന്ധിച്ചുള്ള ബോധം, അത് ഗുരുവിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടത് ഉപദേശത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ ശ്രവണത്തിൽ നിന്നെന്നും പറയാം. ശ്രവണത്തിൽ നിന്നും ഉണ്ടാകുന്നു. പക്ഷെ അങ്ങനെ ഒരു ബോധം ശ്രവണത്തിൽ നിന്ന് ഗുരുവിന്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതിന് തടസ്സം അവന്റെ ഉള്ളിൽ തന്നെ വരുമ്പോഴാണ് മനനത്തിന്റെ ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല. ആദിത്യന്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നു, പക്ഷെ ഈ വസ്തു പ്രകാശിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ മറ്റു മറകളൊന്നും പാടില്ല. ഏതെങ്കിലും മറ വന്നു കഴിഞ്ഞാൽ ആദ്യം പ്രകാശിക്കുന്നു പ്രകാശിപ്പിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വസ്തു പ്രകാശിക്കില്ല. അപ്പം മറയെ മാറ്റണം, തടസ്സം വന്നു, അതിനുവേണ്ടി മനനം. പ്രധാനം ഏതിനാണ്? ശ്രവണത്തിന് തന്നെയാണ്. എന്തുകൊണ്ട്? അത് മതി തത്വത്തെ ബോധിക്കുന്ന ഉപദേശം മതി. അതുകൊണ്ടാണ് ഇവിടെ അദ്വൈതത്തിലും ഗുരുവിന് പ്രാധാന്യം വന്നത്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കാൻ ഉപദേശിക്കാൻ ഒരാൾ വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ബോധിക്കും? തത്വത്തെ ബോധിപ്പിക്കാൻ ഒരാൾ വേണം. ഒരു ചേതനൻ അവിടെ വേണം. എന്താ പറ്റത്തില്ല? അങ്ങനെ ബോധിപ്പിച്ചതാണ് ശ്രുതി. അപ്പോൾ ശ്രോതാവും ബോധിക്കുന്നു. അപ്പൊ അദ്വൈതത്തിന്റെ മാർഗമെന്ന് പറയുന്നത് വളരെ ഋജുവായ മാർഗമാണ്. നേരിട്ടത് ബോധിപ്പിക്കുന്നു. എവിടെ? സമാന ഇവ ഒരേ പോലെ സർവേഷു ഹി വേദാന്തേഷു ചേതന കാരണ അവഗതി, സർവശ്രുതികളും കാരണം ചേതനമാണ് എന്ന് പറയുന്നു. അത് എത്ര ശ്രുതികളോ പറയാം. എന്നാലും ഇവിടെ ഒന്ന് ഉദാഹരിക്കുന്നു. യഥ അഗ്രചലത സർവാദിശു വിസ്ഫുലിംഗ വിപ്രതിഷ്ഠേരൻ ഏവമേവ യതസ്മാത് ആത്മന സർവേ പ്രാണ യഥായതനം വിപ്രതിഷ്ഠന്തേ പ്രാണേഭ്യോ ദേവ ദേവീഭ്യോ ലോകാഹ. യഥ എങ്ങനെയാണ് അഗ്നിയിൽ ജ്വലത അഗ്നേഹി ജ്വലിക്കുന്ന അഗ്നിയിൽ നിന്നും സർവാദിശോ എല്ലാ ദിക്കുകളിലേക്കും പത്ത് ദിക്കുകളിലേക്കും വിസ്ഫുലിംഗാഹ വിപ്രതിഷ്ഠേരൻ വിപ്രതിഷ്ഠേരൻ വിവിധം നാനാദിശ പ്രതി ഗച്ഛേഹു നാനാ ദിക്കിലേക്കും അത് ചിതറിപ്പോകുന്നു. അഗ്നി ജ്വലിക്കുമ്പോൾ അതിൽ നിന്ന് തീപ്പൊരികൾ ചിതറുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇന്ന ദിക്കിലേക്കെന്നില്ല, നാനാ ദിക്കിലേക്കും അത് ചിതറുന്നു. ഇന്നത്തെ ആൾക്കാർ തീ കണ്ടിട്ടില്ല, അവിടുത്തെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇത്. കാരണം ഗ്യാസ് അടുപ്പിലല്ലേ കാണുന്നത്, ഗ്യാസിൽ തീയാ കാണുന്നത്. അതിൽ ഈ തീപ്പൊരിയൊന്നും കാണത്തില്ല. വിറക് കത്തിക്കുന്നിടത്താണ് ഇതെല്ലാം കാണുന്നത് എന്ന് ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. സർവാദിശോ വിസ്ഫുലിംഗ വിപ്രതിഷ്ഠേരൻ നാനാ ദിക്കിലേക്കും തീപ്പൊരിച്ചു തരുന്നു എന്നർത്ഥം. അതാണ് വിപ്രതിഷ്ഠേരൻ വിവിധം നാനാ ദിശ പ്രതിഗച്ഛേഹു സമാനമഹി ഏവമേവ അതുപോലെ തന്നെ തീപ്പൊരി ചേർന്നതുപോലെ ഏതസ്മാത് ആത്മനഹ ഈ ആത്മാവിൽ നിന്ന് ഈ പ്രകൃതത്തിൽ ചർച്ച ചെയ്യുന്ന തദൈക്ഷത ബഹുസ്യാം പ്രജായേയ എന്നെല്ലാം പറഞ്ഞ ഈ ആത്മാവ് എന്നുവെച്ചാൽ ആത്മാവെന്ന് പറഞ്ഞാൽ മനസ്സിലാവും. മനസ്സിലാക്കണമെന്ന് പറഞ്ഞ ആത്മാഹി സ്വരൂപം സ്വസ്വരൂപത്തിൽ നിന്ന് തന്നെ എന്നുവെച്ചാൽ ആ ശ്രോതാവിന്റെ സ്വരൂപത്തിൽ തന്നെ ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്ന ഏതൊരു പരമാർത്ഥ തത്വമാണോ ആ തത്വത്തിൽ നിന്ന് തന്നെ എന്ന് മനസ്സിലാക്കണം. അല്ല ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തുവിൽ നിന്ന് ഇതൊക്കെ ഉണ്ടാവുന്നു എന്നല്ല. ദൈവമേവ ഏതസ്സം ആത്മനഹ സർവേ പ്രാണാഹ അവിടെ നിന്നെല്ലാം പ്രകടമാകുന്നു. ചക്ഷുരാദേഹ യഥാ ഗോളകം പ്രാദുർഭവന്തി തന്നിൽ നിന്ന് തന്നെ ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയാണ് പറയുന്നത്. ചക്ഷുരാദി ഇന്ദ്രിയങ്ങളെല്ലാം പ്രകടമാകുന്നു എന്ന് പറഞ്ഞാൽ യഥാ ഗോളകം പ്രാദുർഭവന്തി എന്നാണ്. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങളെല്ലാം അവരവരുടെ ഇരിപ്പിടത്തിലേക്ക് വരുന്നു. എങ്ങനെയാണോ ഓരോ മനുഷ്യനും രാവിലെ ഉറപ്പ് എണീറ്റിട്ട് അവരവരുടെ സ്ഥാനങ്ങളിൽ പോയിരുന്നു ജോലി ചെയ്യുന്നു, ഓരോരുത്തർക്ക് ജോലി ചെയ്യാൻ ഓരോ സ്ഥാനം കണ്ണു അവിടെ പോയിരുന്നു ജോലി ചെയ്യുന്നു, അതുപോലെ ഈ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ഇവിടെ അവർക്ക് ഇരിക്കാനുള്ള സ്ഥാനങ്ങളെല്ലാം ഉണ്ട്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ചക്ഷേന്ദ്രിയം നേരെ കർണകത്തിൽ വന്നിരിക്കും, ശ്രവണേന്ദ്രിയം നേരെ ശ്രോത്രത്തിൽ വന്നിരിക്കും, ഘ്രാണേന്ദ്രിയം അതിന്റെ സ്ഥാനത്ത് വന്നിരിക്കും. അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്. യഥാഗോളകം പ്രാദുർഭവന്തി, അവിടെ എന്ന് വെച്ചാൽ എല്ലാം അവിടെ പ്രകടമാകുന്നു. ആ ഗോളകത്തിനനുസരിച്ച് എല്ലാം പ്രകടമാകുന്നു. അതും അവിടെ പ്രകടമാകുന്നു. ഈ സ്ഥാനങ്ങളും അതും അവിടെ പ്രകടമാകും. സ്ഥാനത്തിൽ ഇരിക്കേണ്ടവരും അവിടെ പ്രകടമാകുന്നു. ഇതുപോലെ എന്നർത്ഥം എങ്ങനെയാണോ തന്നെ ഇതൊക്കെ പ്രകടമാകുന്നു, അതുപോലെ ഇത് സർവവും അങ്ങനെ സംഭവിക്കുന്നു. അത് എന്നിലെ സൃഷ്ടിയോ നിന്നിലെ സൃഷ്ടിയോ അന്യന്റെ സൃഷ്ടിയോ ഒന്നില്ല. അങ്ങനെ ഒരു തത്വത്തിൽ ഇത് ഇങ്ങനെ നാനാരൂപത്തിൽ പ്രകടമാകുന്നു എന്ന് പറയുന്നു. അവിടെ ഞാനെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സംശയം തീരത്തില്ല. ഏകമായ തത്വമായിട്ടെടുക്കുന്നു, അവിടെ ഇതെല്ലാം സംഭവിക്കുന്നു. എന്റെ ഇന്ദ്രിയങ്ങൾ എന്നിൽ പ്രകടമാകുന്നു, നിന്റെ ഇന്ദ്രിയങ്ങൾ നിന്നിൽ പ്രകടമാകുന്നു, പക്ഷിമൃഗാദികളുടെ സർവജീവന്മാരുടെയും എല്ലാം അതാത് സ്ഥാനങ്ങളിൽ അത് പ്രകടമാകുന്നു. പ്രാദുർഭവന്തി പറയുന്നു. ഏവമേവ യദസ്മത് ആത്മന സർവേ പ്രാണ യഥ ആയതനം, അതാതിന്റെ ഇരിപ്പിടങ്ങളിൽ വിപ്രതിഷ്ഠന്തി പറയുന്നു, പ്രകടമാകുന്നു. പിന്നെ പ്രാണേഭ്യോ ദേവാഹ, അത് പ്രകടമാകുമ്പോൾ അനന്തരം എന്ന് പറയുന്നു. അതിങ്ങനെ പ്രകടമായി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രം കഴിയുമോ? ദേവാഹ, അവിടെ ദേവതകൾ പ്രകടമാകണം എന്നുവെച്ചാൽ അവിടെ ചൈതന്യ വിശേഷം കൂടി വരണം. കണ്ണ് മാത്രം ഇവിടെ നിന്നിരുന്നാൽ പോരാ, ആ കണ്ണിന് കാണുന്നതിനുള്ള ശക്തി കൂടി വരണം. അതാണ് ദേവത എന്ന് പറയുന്നത്. ഇന്ദ്രിയ ദേവതകൾ അവിടെ പ്രകടമാകുന്നു. ഇന്ദ്രിയ ദേവത എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം, കണ്ണിന് കാണാൻ പറ്റുന്നു, ചെവിക്ക് കേൾക്കാൻ പറ്റുന്നു. ചെവിക്ക് കാണാൻ പറ്റുന്നില്ല, കണ്ണിന് കേൾക്കാനും പറ്റുന്നില്ല. എന്തുകൊണ്ട്? അതാത് ഇന്ദ്രിയങ്ങൾക്ക് വിശിഷ്ടമായ ചൈതന്യമുണ്ട് അവിടെ. ആ ചൈതന്യ വിശേഷത്തിനാണ് ഇവിടെ ദേവത എന്ന് പറയുന്നത്. അത് കണ്ണിലേ ഇരിക്കും, ചെവിയിലിരിക്കത്തില്ല. ചൈതന്യം എല്ലായിടത്തും ഉണ്ട്, പക്ഷേ കണ്ണിലിരിക്കുന്ന വിശിഷ്ടമായ ദേവത ചെവിയിലില്ല, ചെവിയിലിരിക്കുന്ന വിശിഷ്ടമായ ദേവത കണ്ണിലില്ല. അങ്ങനെ ദേവാഹ സൂര്യാദേഹ തത്തത് അനുഗ്രാഹകാഹ പറയും. അങ്ങനെ ഓരോ ദേവത പറയുന്നു. കണ്ണിലേതാണ്? ആദിത്യ ദേവതയാണ്. ശ്രവണേന്ദ്രിയത്തിൽ എന്താണ്? ദിഗ് ദേവതയാണെന്ന് പറയുന്നു. ദേവതകൾ അതിങ്ങനെ പ്രകടമാകുന്നു. ഈ കണ്ണും ചെവിയൊക്കെ എവിടെയാ? തന്നെ തന്നെയാണ്. മുമ്പെന്താ പറഞ്ഞത്? സുഷുപ്തിയിലെല്ലാം വിനയത്തെ പ്രാപിക്കുന്നു. മനസ്സിലായപ്പോ മനസ്സിലായ എന്നിലാണ് വിനയത്തെ പ്രാപിക്കുന്നത്. അതാ എന്നിൽ നിന്നത് ഉണ്ടാകണ്ടേ? അതിനാണ് ഇവിടെ പറയുന്നത്. എന്നിൽ നിന്നാണ് അതെല്ലാം പ്രകടമാകുന്നതും എന്ന് ഓരോരുത്തരും ഗ്രഹിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. എന്റെ സ്വാർത്ഥമാകുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ഞാൻ ലോകത്തെ സൃഷ്ടിച്ചോളഞ്ഞു എന്നൊക്കെ പറയും. അതല്ല ഇവിടെ പറയുന്നത്. തത്തനുഗ്രഹ തദനന്തരം ലോക്യന്ത ഇത് ലോകാഹ വിഷയ പറയും. ഇവിടെ പ്രാണേഭ്യോ ദേവാഹ, പ്രാണസൃഷ്ടിയെ തുടർന്ന് എന്ന് വെച്ചാൽ ഇന്ദ്രിയ സൃഷ്ടിയെ തുടർന്ന് ദേവതാ സൃഷ്ടി, ദേവതകൾ പ്രകടമാകുന്നു. ദേവേഭ്യോ അതിനെ തുടർന്ന് എന്നർത്ഥം. അതിൽ നിന്നുണ്ടായെന്നുള്ള അർത്ഥമല്ല, അതിനെ തുടർന്ന് എന്നുള്ള അർത്ഥമാണ്. ലോകാഹ വിഷയസൃഷ്ടി, ലോക്യന്തേ വിഷയിക്കറിയന്തേ ഇത് വിഷയ, ഇന്ന വിഷയങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന് വിഷയമാക്കുന്നു. ആ ഗോളകം പിന്നെ അവിടെ വന്ന ഇന്ദ്രിയം അതിനെ അനുഗ്രഹിക്കുന്ന ദേവത ഇതെല്ലാം കൂടി പ്രകടമാക്കുന്ന വിഷയങ്ങൾ. വസൃഷ്ടിയും തന്നിലാണല്ലോ സംഭവിക്കുന്നത്. അതുകൂടെ വ്യക്തമാക്കുന്നു ഈ തീ. അപ്പോ ഇതുപോലെ ഓരോ ശ്രുതിയും പറയുന്ന എന്താണ്? പരമാർത്ഥമായ തത്വം എന്നിലും നിന്നിലും സ്ഥിതി ചെയ്യുന്ന ആ തത്വത്തിൽ നിന്നാണ് സൃഷ്ടി സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കുന്നത് ഇത് സൃഷ്ടിയെ സംബന്ധിച്ചുള്ള ആത്മനിഷ്ഠമായ ചിന്തയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇത് ഭൗതികമായ അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായ ചിന്തയല്ല. അവിടെ ചോദ്യങ്ങളും സമാധാനങ്ങളും ഒക്കെ വേറെയാണ്. ആത്മനിഷ്ഠമായി ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആത്മബോധത്തിന് വേണ്ടി, പരമാർത്ഥ ബോധത്തിന് വേണ്ടി. പരമാർത്ഥ ബോധത്തിന് വേണ്ടി ഈ സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ തരത്തിൽ ഗ്രഹിക്കണം.